ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ശുഭദം ശിവചരിതം പാപഹരം നന്ദി മൃദംഗനിനാദതരംഗിത കൈലാസേശ്വരനാമം ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം സഫലമീ ജീവിതം പ്രേമപൂർണം പാർവതീലോലതി കരുണയാലേ സഫലമീ ജീവിതം പ്രേമപൂർണം പാർവതീലോലതി കരുണയാലേ തിരുജടയ്ക്കുള്ളിൽ ഇളകി ഉണരുന്നു ലോകധാത്രിയാം ശിവഗംഗ ലയമുണർത്തുന്നു സ്വരമുയർത്തുന്നു തുടിക്കുമുഷത്തിൽ നഭസ്സിൽ ഉയർന്നു മൃഗമത തിലകിത സുരജനമഖിലം ശിവദമൃത നടന ധിരനതില്ല ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ശിവ சிவதம் சிவநாமம் ஸ்ரீ பார்வதீஸ்வரநாமம் சுபதம் சிவசரிதம் பாபஹரம் நந்தி மிருதங்கனி நாததரங்கித கைலாசேஸ்வரநாமம் சிவதம் சிவநாமம் ஸ்ரீ பார்வதீஸ்வரநாமம் சிவதம் சிவநாமம் ஸ்ரீ பார்வதீஸ்வரநாமம்.